പശുപോലെ പായുന്നതി, കടലെവിടെയെന്നറിയാതെ ഒഴുകുന്നതി. അലസനായി നീങ്ങുന്നതി, ഉള്ളിൽ അലച്ചുഴി തിരയോടെ തേങ്ങുന്നതി. പോലെ പായുന്നതി, ഗസഗസലുകൾ പാടുന്നതി. പാടമ്മ സാഗര സംഗീതം, അലസമായി നീങ്ങുന്നതി, ഉള്ളിലല ചുഴി തിരയോടെ തേങ്ങുന്നതി. ഗസഗസലുകൾ പാടുന്നതി ഗംഗാമ്മ പാടമ്മ സാഗര സംഗീതം, കവിയുടെ കരളിൽ തുളിരായി പിറവിരലെഴുതുന്ന കവിത, കരയുടെ കരളിൽ കരയുടെ കരളിൽ കുളി.